ഉപേലിംഗം ബ്രഹ്മണ സുഷുപ്തിഷോ ജീവോപാധ്യവശമാസം സ്വരൂപം ശ്രുതിവശേന നിർധാരിതേ. അപ്പോൾ മുമ്പ് പറഞ്ഞു, ഉപാധി ഉപശമിക്കുന്നതുകൊണ്ട് ജീവൻ സുഷുപ്തിയാദികളിൽ സസമ്പന്നനാകുന്നു. അപ്പോൾ ആ വിഷയം ഉപസംഹരിച്ചു. തുടർന്ന് ആ ജീവന്റെ സ്വരൂപം, വാസ്തവ സ്വരൂപം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ വിചാരം ചെയ്യുകയാണ്. കാരണം ജീവസ്വരൂപത്തെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. ശ്രുതിക്കനുസരിച്ച് ഭാഷകാരൻ നിരൂപണം ചെയ്യുകയാണ്, എന്താണ് ജീവന്റെ വാസ്തവ സ്വരൂപം. ഏന ബ്രഹ്മണ, ഏതൊരു ബ്രഹ്മവുമായിട്ടാണ് സുഹൃത്തിയാകുഷ ജീവ ഉപാധി വശമാ സമ്പത്തിരെ. ഉപാധികൾ വശമിക്കുന്നതുകൊണ്ട് ജീവൻ സമ്പന്നനായിത്തീരുന്നു. തസ്യ ബ്രഹ്മണ, ആ ബ്രഹ്മത്തിന്റെ സ്വരൂപം ഇതാനിപ്പോൾ ശ്രുതിവശേന നൽകാറില്ല. ശ്രുതിക്കനുസരിച്ച്, പ്രമാണ ശ്രുതിയാണ്, തന്റെ മനസ്സിൽ തോന്നു പറഞ്ഞ പോരല്ലോ. അപ്പൊ ശ്രുതിക്കനുസരിച്ച് എന്താണ് ജീവൻ ഏകീഭവിക്കുന്ന ആ ബ്രഹ്മം? അവിടെ ജീവനും ബ്രഹ്മവും രണ്ടില്ല. അവിടെ ജീവന്റെ സ്വരൂപം എന്ന് പറഞ്ഞാലും ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാലും ഒന്നാണ്. അത് നിർധാരി ഉഭയലിംഗ ശ്രുതയോ ബ്രഹ്മവിഷയ സർവകർമ്മ സർവകർമ്മ സർവകാമ സർവഗന്ധ സർവരസ ഇത്യമാദ്യ സവിശേഷലിംഗ അസ്തൂല അനണു അഹരസു അതിർ ഇത്യമാദ്യാസ നിർവിശേഷലിംഗ ഉഭയ ലിംഗാഹ ശ്രുതേഹ സന്ധി. ശ്രുതി രണ്ടിനെയും ബോധിപ്പിക്കുന്ന ശബ്ദങ്ങൾ, ലിംഗമെന്ന് പറഞ്ഞ അർത്ഥത്തെ ബോധിപ്പിക്കുന്ന ശബ്ദമാണ് ഇവിടെ ശ്രുതികൾ. ഉഭയലിംഗാഹ ശ്രുതേഹ ബ്രഹ്മവിഷയ, ബ്രഹ്മവിഷയമായിട്ടുള്ള ഉഭയലിംഗ ശ്രുതികൾ ബ്രഹ്മത്തിന്റെ സ്വരൂപത്തെ ബോധിപ്പിക്കുന്ന ശബ്ദങ്ങൾ ശ്രുതിയിലുണ്ട്. ഇവിടെ ലിംഗം ശബ്ദമാണ്. ഇങ്ങനെ സർവകർമ്മ സർവകാമ സർവഗന്ധ സർവരസ തീമാദ്യ സവിശേഷ ലിംഗ. അപ്പോ സവിശേഷത്തെ ബോധിപ്പിക്കുന്ന ശബ്ദങ്ങൾ, അതാണ് സവിശേഷ ലിംഗ. യസ്യ ബ്രഹ്മണ തദ്ബ്രഹ്മ ആണ് ഇവിടെ പറയുന്നത്. സവിശേഷ ലിംഗ ബ്രഹ്മം എന്ന് പറയുന്നു. ഇവിടെ സർവകർമ്മം സർവകാമം സർവഗന്ധം സർവരസം എന്ന് പറയുമ്പം അത് ബ്രഹ്മത്തിന്റെ വിശേഷതകളെ കുറിച്ച് പറയും, അല്ലെങ്കിൽ ബ്രഹ്മത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയും. ഈ പറയുന്നതെല്ലാം സഗുണ ബ്രഹ്മത്തെ, അതുകൊണ്ടാണ് പറഞ്ഞത് സവിശേഷ ലിംഗ. ശ്രുതേഹ, അങ്ങനെയുള്ള ശ്രുതികളുണ്ട്. അസ്തൂലം അനൽ അഹ്രസ് അദീർഘ ദൈവമാദ്യസ്ഥ നിർവിശേഷലിംഗ. ഒരു വിശേഷങ്ങളും ഇല്ലാതെ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന പദങ്ങളുമുണ്ട് ശ്രുതി. അസ്തൂലം സ്ഥൂലമല്ല, അനണു ഹ്രസ്വമല്ല, അണുവല്ല ഹ്രസ്വം, ഹ്രസ്വമല്ല ദീർഘം, ദീർഘമല്ല എന്ന് പറഞ്ഞാൽ ദ്രവ്യമല്ല. ഇങ്ങനെ ഇതെല്ലാം ദ്രവ്യധർമ്മങ്ങളാണ്, അതൊന്നുമല്ല. ഇവിടെ എന്താണ് നിർവിശേഷം, വിശേഷരഹിതമായ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ നിർഗുണം. നിർഗുണമായ ബ്രഹ്മത്തെക്കുറിച്ച് പറയും. ഇപ്പം സഗുണ ബ്രഹ്മത്തെ കുറിച്ച് പറയുന്ന ശ്രുതികളുമുണ്ട്, നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്ന ശ്രുതികളുമുണ്ട്. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ സ്വരൂപം എങ്ങനെ തീരുമാനിക്കുമെന്നാണ്? അസ്തുകുലം, അനുഗുണം, അഹ്രസ്വം, അദീർഘം, നിത്യവും ആദ്യാസ നിർവിശേഷലീക കിം ആസോ ശ്രുതിഷു ഉഭയലിംഗം ബ്രഹ്മപ്രതിപത്തിവ്യം ഉദ അന്യതരലിംഗം. പറയുന്നു ഇവിടെ എന്ത് തീരുമാനം? സാധാരണഗതിയിൽ നമ്മൾ സ്വീകരിക്കുന്നത് ഉഭയലിംഗം എന്നുവെച്ചാൽ രണ്ടും സ്വീകരിക്കാം. ബ്രഹ്മ സഗുണവുമാണ് നിർഗുണവുമാണ്, പലരും അങ്ങനെ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ സ്വീകരിച്ചാൽ എന്താ കുഴപ്പം? ഒരേ സമയം ബ്രഹ്മം സഗുണവുമായിരിക്കുന്നു, നിർഗുണവുമായിരിക്കുന്നു. ബ്രഹ്മത്തിൻ്റെ സഗുണഭാവം അത് സത്യമാണ്, നിർഗുണഭാവം സത്യമാണ്. അല്ലെങ്കിൽ ബ്രഹ്മത്തെ സഗുണമായി സ്വീകരിക്കുക, സഗുണമായിരിക്കുന്നു. അതും അല്ലെങ്കിൽ ബ്രഹ്മത്തെ നിർഗുണമായി സ്വീകരിക്കുക. മൂന്ന് പക്ഷം അനുക്കി മാസശ്രദ്ധിഷു ഉഭയലിംഗം ബ്രഹ്മം. രണ്ട് തരത്തിലുള്ള ശബ്ദങ്ങളിലൂടെയും പ്രതിപാദിക്കുന്ന ബ്രഹ്മമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും സത്യമാണോ? പുത അന്യതരലിംഗം, അല്ലെങ്കിൽ രണ്ട് ലേഖനമൊന്ന്, ഒന്ന് സഗുണമായി സ്വീകരിക്കുക, അല്ലെങ്കിൽ നിർഗുണമായി സ്വീകരിക്കുക. ശ്രുതി പ്രമാണമുണ്ട് എല്ലാത്തിനും. യഥാപി അന്യതരലിംഗം നിർവിശേഷമീമാംസ്യത്തെ. ഇനി രണ്ടിലൊന്ന് സ്വീകരിച്ചാലേ സ്വീകരിക്കും, സഗുണബ്രഹ്മത്തെ സ്വീകരിക്കുമോ നിർഗുണബ്രഹ്മത്തെ സ്വീകരിക്കുന്നു? യഥാപി അന്യതരലിംഗം, അന്യതരലിംഗം സ്വീകരിച്ചു സഗുണ ലിംഗത്തോടുകൂടിയതാണ് ബ്രഹ്മം. ശ്രുതി സഗുണ ശബ്ദത്തിൽ ിലൂടെ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിർഗുണ പ്രതിപാദക ശബ്ദത്തിലൂടെ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നു എന്നെല്ലാം വന്നു കഴിഞ്ഞാലോ അതിലേതാണ് ശരി? സവിശേഷമുത നിർവിശേഷമിതി മീമാംസതി. അക്കാര്യത്തെ കുറിച്ചാണ് ഇവിടെ വിചാരം ചെയ്യുന്നത്. തത്ര ഉഭയലിംഗശ്രുതി അനുഗ്രഹാ ഉഭയലിംഗമേവ ബ്രഹ്മേത്യം പ്രത്യേക ബ്രഹ്മ. ആദ്യം വരുന്നത് എന്താണ്? ബ്രഹ്മം ഒരേ സമയം ഒരേ കാലത്ത് സഗുണവുമാണ് നിർഗുണവുമാണ്. അങ്ങനെ ചിലരൊക്കെ സ്വീകരിക്കുന്നുണ്ട്. ഉഭയലിംഗ ശ്രുതിയുത അനുഗ്രഹ, കാരണം ശ്രുതിയുണ്ട്, ശ്രുത്യനുഗ്രഹ ശ്രുതി പ്രമാണം കൊണ്ട് ഉഭയലിംഗമേവ ബ്രഹ്മ. ബ്രഹ്മം സഗുണവുമാണ് നിർഗുണവുമാണ്. ഇത്യം പ്രാപ്തി ബ്രഹ്മ എന്ന അത് ശരിയാണ്. എന്നാൽ സ്വതേവ പരസ്യ ബ്രഹ്മണ ഉഭയലിംഗത്വം ഉപപദ്യത്തെ. സ്വത ഉഭയലിംഗം എന്ന് വെച്ചാൽ സത്യമാണ്, പരമാർത്ഥമായി ബ്രഹ്മത്തെ ഉഭയലിംഗമായി സ്വീകരിക്കാൻ പറ്റത്തില്ല, അല്ലാതെ സ്വീകരിക്കാം. ബ്രഹ്മത്തിന് സഗുണഭാവമില്ല എന്ന് നിഷേധിക്കുന്നില്ല. അതാണ് ഇവിടെ ഭാഷകാരം പ്രത്യേകം പറയുന്നത്. ബ്രഹ്മം നിർഗുണവുമാണ് സഗുണവുമാണ്. പിന്നെന്താ അവിടെ വ്യത്യാസം പറയുന്നത്? ആ സത്യമായിട്ട് രണ്ടുമല്ല. ഈ ബ്രഹ്മത്തെ സഗുണമെന്ന് ശ്രുതിയുണ്ടല്ലോ, സഗുണം സ്വീകരിക്കുന്നതിന് എന്താ പറയുക? സഗുണവുമാണ്. ഇന്നത്തെ അവ സ്വതേവ പരസ്യ ബ്രഹ്മണ ഉഭയലിംഗത്വം പ്രത്യേകതേ. സത്യമായി പരമാർത്ഥമായി ഉഭയലിംഗത്വം ബ്രഹ്മത്തിന് ശരിയാകത്തില്ല. ശ്രുതി ഉണ്ടെങ്കിൽ ഏകം വസ്തു സ്വതേവ രൂപാദി വിശേഷ ഉപേദം തദ് വിപരീതം ചേത്തി അവതാരയിതും സഖ്യം ചെയ്യുന്നത്. എന്താ കുഴപ്പം അങ്ങനെ സ്വീകരിച്ചാൽ? ശ്രുതി പ്രമാണമുണ്ട് സഗുണമാണെന്നും നിർഗുണമാണെന്നും. അങ്ങനെ സ്വീകരിക്കുക. ശ്രുതിയാണല്ലോ പരമപ്രമാണം. ഇവിടെയാണ് ശ്രുതി പരമപ്രമാണമാണെങ്കിലും ഭാഷകാരം പറയുന്നത് ഈശ്വരപ്രോക്തമാണ്, പരമപ്രമാണമാണ്. എന്നാലും മനുഷ്യന്റെ ബുദ്ധിയിലൂടെ കടന്നു പോകണം. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിയാണ് തീരുമാനിക്കുന്നത്. ശ്രുതിയുടെ താല്പര്യം എന്ത്? അത് ഭാഷകാരൻ പറയാതെ പറയുകയാണ്, അംഗീകരിക്കുകയാണ്. അപ്പോൾ വനിതാരാണ്? ഈശ്വരനാണോ മനുഷ്യന്റെ ബുദ്ധിയാണോ? സംശയമുണ്ട്. ദൈവം പറഞ്ഞിട്ടും കാര്യം തീരുമാനിക്കേണ്ടത് മനുഷ്യൻ. കാരണം പിന്നെ അവന്റെ യുക്തി വിചാരമാണ് അവിടെ. അങ്ങനെ ഇവിടെ ഭാഷകാരൻ പറയുന്നു, ദൈവം നേരിട്ട് പറഞ്ഞു, ഒരർത്ഥശങ്കയ്ക്കും ഇട കൊടുക്കാത്ത രീതി പറഞ്ഞു. അത് സഗുണവുമാണോ നിർഗുണവുമാണോ? അപ്പം മനുഷ്യന്റെ ബുദ്ധിക്ക് തീരുമാനിക്കേണ്ടി വരുന്നു. അപ്പം ബുദ്ധി തന്നെയാണ് തത്വനിശ്ചയത്തിന് മുഖ്യമായിരിക്കുന്നത് എന്ന് സ്വീകരിച്ചാൽ മതിയാവും. അപ്പൊ ഈ ദൈവം പറഞ്ഞു തന്നെ തന്നെയാണ്, ദൈവം തന്നെ നേരിട്ട് പറഞ്ഞു തന്നാണ്. പറഞ്ഞു തന്നിട്ട് എന്താ കാര്യം? ദൈവം പറഞ്ഞു തന്നത് ഏത് ശരി ഏത് തെറ്റ് എന്നുള്ള കാര്യം വിചാരം ചെയ്ത് യുക്തിയിലൂടെ അനുഭവത്തിലൂടെ തീരുമാനിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിയാണ്. ശ്രുതി പരമപ്രമാണമാണെന്ന് ഭാഷ്യകാരൻ തന്നെ പറയുന്നത്. ആ, അത് പ്രമാണമാണ്. ശ്രുതി പരമമാണെന്ന് പ്രമാണം അല്ലെന്നല്ല പറയുന്നത്. ശ്രുതി പരമപ്രമാണമാണെന്ന് ആര് നിശ്ചയിച്ചത്? മനുഷ്യന്റെ ബുദ്ധി. അപ്പൊ ബുദ്ധിയെ ചെറുതാക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ലല്ലോ. അത് മൊത്തം ബാധകമാണ് ഈ പറയുന്ന ഒരു കാര്യങ്ങളും. ശ്രുതി പ്രമാണം അതെല്ലാവർക്കും ശ്രുതി പ്രമാണമാണ്. എല്ലാവർക്കും ശ്രുതിയും പ്രമാണവും. ഇവിടെ ഇപ്പോ ഭാഷ്യകാരൻ പറയുന്നത് ഈ നിശ്ചയം എന്ന് പറയുന്നത് ആരാണോ ഇത് ശ്രവിക്കുന്നത് അവരുടെ ഉള്ളിലാണ് പറയുന്നത്. അത് കഴിയുന്നില്ലെങ്കിൽ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യം. ഇവിടെ ബുദ്ധിയുടെ പ്രാധാന്യം അതാണ് മനസ്സിലാക്കുന്നത്. സർവവ്യവഹാര ഹേതു ബുദ്ധി എന്ന് തർക്കിയും പറഞ്ഞിരിക്കുന്നത്. പിന്നെ അപ്പുറയും ഒന്നും പറയാനില്ല. ബന്ധമുണ്ടെന്ന് പറഞ്ഞാലും മോക്ഷമുണ്ടെന്ന് പറഞ്ഞാലും ഈശ്വരനുണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും സർവവും എന്തിൻ്റെ അധീനം? ബുദ്ധിക്കധീനം. അതുകൊണ്ടല്ലേ പറഞ്ഞു പറഞ്ഞ അവസാനം അദ്വൈതി പറയുന്നതാണ് ആ ബുദ്ധി അത് തന്നെയാണ് ബ്രഹ്മം. അപ്പൊ പിന്നെ അതിന്റെ മേളിൽ ആരും പോകത്തില്ല. മറ്റുള്ളവരൊക്കെ അതിനെ കുറച്ച് കണ്ടപ്പോ അദ്വൈതി അവസാനം പറഞ്ഞ അത് തന്നെയാണ് ബ്രഹ്മം. അതിനപ്പുറം മനുഷ്യന് പോകാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാ കൽപ്പനകളും ബുദ്ധി നിന്നുകൊണ്ടാണ്. ബുദ്ധിക്കപ്പുറം പോകാൻ കഴിയും. ബുദ്ധിക്കപ്പുറം എന്താ? ബുദ്ധിക്കപ്പുറം പോകാൻ ശ്രമിച്ചതാണ് ബൗദ്ധന്മാർ, ശൂന്യവാദികൾ. പക്ഷെ അവരും അവസാനം ബുദ്ധിയിൽ തന്നെ വന്നു. കാരണം ആ കൽപ്പനയും ബുദ്ധിക്ക് അധീനമാണ്. പിന്നെ ബുദ്ധിക്ക് പ്രാധാന്യമില്ല എന്നൊക്കെ ചിലടത്ത് പറയാം. എന്തിനാ പറയുന്നത്? ഈ ബുദ്ധിയെ ഉപയോഗിക്കാതിരിക്കും. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രശ്നമോ? അതുകൊണ്ട് ചിലടത്തൊക്കെ പറഞ്ഞു ബുദ്ധിക്ക് പ്രാധാന്യമില്ല. വേറെ പലതിനുമാണ് പ്രാധാന്യം. അത് പറഞ്ഞാൽ അവൻ പിന്നെ ബുദ്ധി ഉപയോഗിക്കത്തില്ല. ബുദ്ധി ഉപയോഗിക്കാതിരുന്ന അവനെ കൊണ്ട് പല ഉപയോഗങ്ങളും അതുകൊണ്ടാ പറയുന്നത് ബുദ്ധിയല്ല, ബുദ്ധിയെക്കാളും വലുത് പലതുകൊണ്ട് അങ്ങനെ പലതും പറയും. പക്ഷെ ഇവിടെ ഭാഷകാരനും ആശ്രയിക്കുന്നതിന് തന്നെയാണ്, ശ്രുതിയാണ് പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയില്ലാത്തവന് ശ്രുതി എന്ത് ചെയ്യാം? ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിക്കാത്തവന് ശ്രുതി എന്ത് ചെയ്യാം? അങ്ങനെ പറയുന്നു എന്നാണ്. ഒരു വസ്തുവിനെ സഗുണമായും നിർഗുണമായും സ്വീകരിക്കാൻ കഴിയത്തില്ല. ഉഭയം രണ്ടും ഒന്നിൽ തന്നെ സ്വീകരിക്കും. എന്താ കുഴപ്പം? ശ്രുതി പറഞ്ഞില്ലേ? പക്ഷേ ശ്രുതി പറഞ്ഞാൽ അത് യുക്തിക്ക് വിരുദ്ധമാണ്. വിരോധം എന്ന് പറയുന്നത് യുക്തിക്കാണ്. വിരോധമുള്ളതിനെ സമുച്ചയിക്കാൻ പറ്റില്ല. വിരോധ സമുച്ചയം എന്ന് പറയുന്നത് ദോഷം. അങ്ങനെ സമുച്ചയിച്ചാൽ, വാശി പിടിച്ചാൽ യുക്തിക്ക് വിരുദ്ധമാകും. യുക്തിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ വിവേകികൾ സ്വീകരിക്കത്തില്ല. അതില്ലാത്തവർക്ക് ഒന്നും പ്രശ്നമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ബുദ്ധി ഉപയോഗിക്കരുത്. ബുദ്ധി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവൻ വിരോധ സമുച്ചയങ്ങളെയൊക്കെ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചിട്ട് അവനെ തിരസ്കരിക്കും. ബുദ്ധിയെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു അബദ്ധം ചെയ്യത്തില്ല. അവിടെയാണ് മനുഷ്യനെ മതം, രാഷ്ട്രീയം ഇതെല്ലാം ഉപയോഗിക്കുന്നത്. മനുഷ്യരെ ഇതൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. കാരണം അവൻ്റെ ആദ്യം അവന് ബുദ്ധിയെ കേടാക്കും, ഉപയോഗശൂന്യമാക്കും, എന്നിട്ട് അവനെ ഉപയോഗിക്കും. അപ്പോൾ അവൻ എന്താകും? അവനൊരു പേര് പറയുന്നു. സ്വയം മരിക്കാൻ നടക്കുന്നു പറയുന്നു. ചാവേറുകളെ സൃഷ്ടിക്കുന്ന അങ്ങനെയാണ്. മതത്തിനുമുണ്ട് ചാവേറുകൾ, രാഷ്ട്രീയത്തിനുമുണ്ട്. എല്ലാം ബുദ്ധി നഷ്ടപ്പെട്ടവരാണ്. അവിടെ ബുദ്ധി ഉപയോഗിക്കുന്നത് അവരെ തടഞ്ഞു. പിന്നെ ബുദ്ധിയില്ലാത്ത വേറൊരു കൂട്ടറുണ്ട്, അവരെ ഫാൻസ് എന്ന് പറഞ്ഞു. ബുദ്ധി നഷ്ടപ്പെട്ടവരാണ്. ഇങ്ങനെ കുറെ പേരുണ്ട്. ഇപ്പൊ അവർ ബുദ്ധി ഉപയോഗിക്കരുതെന്നാണ് അപകടം. ഇവരെക്കാളും ഈ ചാറു എന്താണ്, ചാവേറുകളെക്കാളും എത്രയോ ഭേദമാണ് ചാറുവാകന്മാർ. കുറഞ്ഞ പക്ഷം അവൻ ബുദ്ധി എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്? തെളി ആ കാര്യം തന്നെ ഞാൻ പറയുന്നു. ഈ തെളിയിക്കപ്പെട്ടവരുടെ കാര്യം പറയും. ബുദ്ധിയില്ല, ബുദ്ധിയില്ലാത്തതുകൊണ്ട് അവരെ നയിക്കുന്നു. ചവറുകളായി അവർ പോകുന്നു. അതാ ആ കാര്യം തന്നെ പറയും. അപ്പോൾ ഭാഷകാരൻ അതല്ല പറയുന്നത്, ബുദ്ധി ഉപയോഗിക്കാനാ പറയുന്നത്. ശ്രുതി പറഞ്ഞാലും ശരി, ശ്രുതി പ്രമാണം തന്നെയാണ്. പക്ഷെ അവിടെ വിരോധ സമുച്ചയം പാടില്ല. പരിശോധിച്ച് നോക്കണം. എന്തെങ്കിലും വൈരുദ്ധ്യങ്ങളുണ്ടോ വിരോധ സമുച്ചയം എന്ന് പറയുന്നതാണ് പരസ്പര വിരുദ്ധമായി ഒരിക്കലും സംശയിക്കാൻ പറ്റില്ല. ഉദാഹരണം പറയുന്നു, അഗ്നി ശീതമാണോ ഉഷ്ണവുമാണോ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റില്ല. അഗ്നി രണ്ടും കൂടെ സംശയിപ്പിക്കുക, അഗ്നി ശീതവുമാണ് ഉഷ്ണവുമാണെന്ന് സംശയിപ്പിക്കാൻ പറ്റത്തില്ല. അതാണ് വിരോധ സമുച്ചയത്തിൽ വരും ദോഷം. കാരണം അത് അനുഭവത്തിനും യുക്തിക്കുമൊക്കെ വിരുദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് ആധ്യാത്മിക ശാസ്ത്രം, ശരിയായ ആധ്യാത്മിക ശാസ്ത്രം ഒരിടത്തും പറയുന്നു ബുദ്ധിയെ ഉപയോഗിക്കരുതെന്ന് പറയുന്നു, വിചാരം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ശ്രോതവ്യോ മന്തവ്യോ, കേട്ടാൽ മാത്രം പോരാ, മനനം ചെയ്യണം. അത് പറയുന്നത് കൊണ്ടാണ് ഇവിടെ അത് തന്നെ പറയുന്നത്. ഏകം വസ്തു, ഒരു വസ്തു സ്വതേവ രൂപാദി വിശേഷോപേതം തദ്വിപരീതം, സത്യമായും പരമാർത്ഥമായും രൂപാദി വിശേഷങ്ങളോട് കൂടിയതും തദ്വിപരീതം, രൂപാദി വിശേഷരഹിതവുമായി അവധാരയിലും എന്ന സത്യം അങ്ങനെ നിശ്ചയിക്കാൻ കഴിയത്തില്ല. വിരോധ പരസ്പര വിരുദ്ധമായ, അതുകൊണ്ട് ഈശ്വരനെ സ്വതേവാന്നുള്ളതിനോട് പ്രാധാന്യമുണ്ട്. ഇവിടെ ചർച്ച ചെയ്യുന്ന ഈശ്വരൻ സഗുണനും നിർഗുണനും ആകാമോ എന്നുള്ളതല്ല, പിന്നെയോ അതിന്റെ സ്വരൂപം, സ്വരൂപത്തിൽ എന്തെന്നും യഥാർത്ഥത്തിൽ അങ്ങനെ ആകാമെന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ആകുമ്പോൾ പരസ്പര വിരുദ്ധമാണ്. വിരുദ്ധമായതുകൊണ്ട് അത് അഗ്നി, അഗ്നിയുടെ മുൻപ് ഇരുന്നുകൊണ്ട് അഗ്നിയുടെ ഉഷ്ണം അനുഭവിച്ചുകൊണ്ട് ഒരാൾ പറയുകയാണ് അഗ്നി ഉഷ്ണവുമാണ് ശീതവുമാണ് പറയുന്നതിലായിരുന്നു. അസ്തു തർഹി സ്ഥാനത പൃഥിവ്യാ ഉപാധി യോഗാതിരി പറയുന്നു, ഉപാധി കൊണ്ട് അങ്ങനെ സ്വീകരിച്ചാലോ? ഉപാധി കൊണ്ട് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ധാരാളം, ഉപാധി കൊണ്ട് അങ്ങനെയൊക്കെ ആകുന്നു. ഉപാധി കൊണ്ട് ഈശ്വരനെ സഗുണവും നിർഗുണവുമായി സ്വീകരിച്ചാലോ? അതിന് ശരിയാവത്തില്ല. എന്തുകൊണ്ട്? നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്തുകൊണ്ട് കേട്ടിട്ടില്ലേ? അതാ ചോദിക്കുന്നു, ഉപാധി കൊണ്ട് ഈശ്വരനെ സഗുണവും നിർഗുണവുമായി സ്വീകരിച്ചാൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. അതെന്താണെന്നാ ചോദിക്കുന്നു? ഉണ്ടെങ്കിൽ പിന്നെ ചോദ്യം. ഉപാധി എന്നുള്ള സ്വതം അല്ലല്ലോ, സ്വരൂപത്തിൽ ഉള്ള ഒരു കാര്യം നിശ്ചയിക്കാൻ ഒരു ഉപാധിയുടെ സംസർഗത്തോട് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടെന്താ? അതുകൊണ്ടെന്താ സമാധാനം? ഉപാധി കൊണ്ട് സ്വീകരിച്ചാലും ഭാഷകാരൻ പറയുന്നതാണ് ബ്രഹ്മത്തെ സഗുണമായും നിർഗുണമായും ഉപാധി കൊണ്ട് സ്വീകരിച്ചാൽ അതിന് സത്യമായി രണ്ടും പറ്റത്തില്ല. പൂർവക്ഷി പറയുന്നതാണ് ഏതെങ്കിലും തരത്തിൽ ബ്രഹ്മ സഗുണവും നിർഗുണവുമാണ് സത്യമായി, അപ്പോൾ അതിനുള്ള ഒരു വിദ്യയാണ് ഉപാധിയെ സ്വീകരിക്കുക. ഇന്ന് ഉപാധി കൊണ്ട് സ്വീകരിച്ചാലും സത്യമായിട്ടും ബ്രഹ്മത്തിന് സഗുണമായും നിർഗുണമായും സ്വീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉപാധി പോലും കല്പിതമാണ്. അപ്പൊ കല്പിതമായ ഉപാധി കൊണ്ട് സത്യമായി സഗുണമായി അങ്ങനെ സ്വീകരിക്കാൻ കഴിയും? അത് യുക്തിവിരോധമാണ്. ഇതെല്ലാം യുക്തിവിരോധത്തെ കാണിക്കുകയാണ്. ഉപാധി സത്യമാണെങ്കിലും ആ ഉപാധിഗതമായ ഒന്നിനും വേറൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അതിന്റെ സ്വഭാവമായിട്ട് സ്വീകരിക്കാം. ഉപാധിനെ സത്യമായി സ്വീകരിച്ചാൽ ചിലർ ഉദാഹരണം പറയും, സ്വീകരിച്ചാൽ പോലും ഉപാധി കൊണ്ട് വരുന്നത് ഉപാധി സത്യം എന്ന് പറഞ്ഞാൽ വ്യാവഹാരികം. വ്യാവഹാരികമായി സത്യമായ ഉപാധികളുണ്ട്. ഉണ്ടായാൽ പോലും ഉപാധി കൊണ്ട് വരുന്നത് കൽപ്പിതമായിരിക്കട്ടെ. അതാണ് ഉപാധി യോഗാത് അപി. ഉപാധി സംബന്ധം കൊണ്ടും സ്ഥാനത്തഹ എന്ന് പറഞ്ഞാൽ സ്ഥാനം എന്ന് വെച്ചാൽ ഇവിടെ ഉപാധിയാണ്. ഞങ്ങളടുത്ത് പറയുന്നു ഉപാധി യോഗാത് അപി അന്യാദൃശ്യ വസ്തുനോ അന്യാദൃശ സ്വഭാവ എന്ന സംഭവതി. അന്യതരത്തിലുള്ള വസ്തുവിന് മറ്റൊരു തരത്തിലാകുക എന്ന് പറയുന്നത് സംഭവിക്കത്തില്ല. അന്യാദൃശ്യ വസ്തുന അന്യാദൃശ സ്വഭാവ എന്ന സംഭവതി. ഒന്നിനെ മറ്റൊന്നും നോക്കാൻ പറ്റില്ല. ഉപാധി കൊണ്ടായാൽ ഉദാഹരണം പറയുന്ന ഹി സ്വച്ഛ സംസ്കരിക്കോ അലക്തകാദ്യുപാധി യോഗ അസ്വച്ഛോ ഭവതി ബ്രഹ്മമാത്രത്വ അസ്വച്ഛത അഭിനിവേശസ്യ. സ്ഫടിക സ്വച്ഛമാണ്, അതിൻ്റെ അടുത്തിരിക്കുന്നു അലക്തകൾ, നിറമുള്ള അലക്തകം എന്ന് പറയുന്നു മലയാളത്തിൽ അരക്ക്, മരത്തിൻ്റെയും മറ്റും കറ. പഴയകാലത്ത് വസ്ത്രങ്ങളും മറ്റും നിറം പിടിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനമാണ് അലക്തകം. അപ്പോൾ ശുദ്ധമായ സ്ഫടികത്തിന്റെ അടുത്തൊരു ചുവന്ന അലക്തകം വെച്ച് കഴിഞ്ഞാൽ ഈ ചെമ്പഞ്ഞിച്ചാർ എന്ന് പറഞ്ഞതാണ്, ചെമ്പഞ്ഞിച്ചാർ പോലെയുള്ള സാധനങ്ങൾ എന്താ തുണി മരത്തിൽ നിന്ന് വരുന്ന അതിന്റെ കറകൾ ഉപയോഗിച്ചിട്ടാണ് പഴയ കാലത്ത് ഇതുപയോഗിച്ച് തുണി ചെമ്പഞ്ഞിച്ചാർ എന്നൊക്കെ പറയുന്നത്. അതെല്ലാം തുണി മറ്റും ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന വരയ്ക്കുന്നതിന് ചുമർ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നതിനൊക്കെ പഴയകാലത്ത് ഉപയോഗിച്ചു. അതിനാണ് അലക്തകം എന്ന് പറയുന്നത്. ഇത് സ്ഫടികത്തിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ചുവന്നിരിക്കും. ചിലപ്പോൾ ചെമ്പരത്തി പൂവിൻ്റെ ഉദാഹരണം പറയും, ചിലപ്പോൾ അലക്തകത്തിൻ്റെ ഉദാഹരണം പറയും. അപ്പോ സ്ഫടികം പോയി അവിടെ ചുവന്നു. അങ്ങനെ വന്നതുകൊണ്ട് സ്ഫടികം ചുവന്നതാണെന്നുള്ള ആ ബോധം അവിടെ അതിനാണ്. അവിടെ സ്ഫടികത്തിൽ വരുന്ന പ്രതിബിംബം ബിംബത്തിൻ്റെത് തന്നെ. അവിടെ പഠിക്കും ചുവന്നതാണെന്നുള്ള ബോധം, അതാണ് ഭ്രാന്തി. സ്ഫടികത്തിൽ ചോക്ക് വരുന്നതുകൊണ്ട് കാണുന്ന ഒരാളാണ് തോന്നുന്നു. ഇത് ചുവപ്പാണ്, ആ ബോധത്തിനൂടെ ഭ്രാന്തി എന്ന് പറയുന്നു. അത് പ്രതിബിംബ സ്ഥലത്തൊക്കെ ശരിക്കും അങ്ങനെയാണ്. ജലത്തിൽ കാണുന്ന പ്രതിബിംബം അത് ഭ്രാന്തിയാണെന്ന് പറഞ്ഞാൽ എന്താ? ജലത്തിൽ കാണുന്ന പ്രതിബിംബം സൂര്യനാണ് എന്നുള്ള ബോധം. അത് സൂര്യനല്ല, അത് സൂര്യനല്ല, കേവലം സൂര്യൻ്റെ പ്രതിബിംബം മാത്രമാണെന്നറിയണമെങ്കിൽ അത് ഭ്രാന്തി. അങ്ങനെ അറിഞ്ഞാൽ അവിടെ ഭ്രാന്തി മാറും. പ്രതിബിംബം എന്ന് പറയുന്നത് പ്രകാശമാണ്, പ്രകാശവും ഭ്രാന്തിയല്ല. പ്രകാശം ഭ്രാന്തി എങ്ങനെയാണ്? അത് സൂര്യന്റെ പ്രകാശം തന്നെ, അത് ഭ്രാന്തി. പക്ഷെ പ്രതിബിംബത്തെ കണ്ടിട്ട് ഇത് സൂര്യനാണ് എന്ന് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ അവിടെ കണ്ണാടിയിൽ തന്റെ പ്രതിബിംബം കാണും. അത് അവിടെ പ്രകാശം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്, പ്രകാശം ഭ്രാന്തിയല്ല. പക്ഷെ തനിക്കെതിരെ കാണുന്നത് ഇത് എന്റെ മുഖമാണെന്ന് ധരിക്കുന്നു, അവിടെയാണ് ഭ്രാന്തി. ആ ബോധത്തിലാണ് ഭ്രാന്തി. അതുപോലെ എല്ലാം സംഭവിക്കുന്നിടത്തും ഉപാധി കൊണ്ട് സംഭവിച്ചിട്ടും ഇവിടെ കണ്ണാടിക്കൊരു സത്യമുണ്ട്, സ്ഫടികത്തിന് ഉപാധിക്കൊരു സത്യത്വമുണ്ട്, അവിടെയെങ്കിലും ഭ്രാന്തി. ഇനി പ്രതിബിംബമാണെങ്കിലോ അത് പ്രകാശം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, പ്രകാശത്തിന്റെ പ്രതിപ്രവർത്തനമാണ്. അവിടെയും അത് കണ്ടിട്ടൊരാൾ പറയുന്നു രക്തഹ സ്ഫടിക, സ്ഫടിക രക്തമാണ്, അവിടെയാണ് ഭ്രാന്തി. ആ ബോധത്തിലാണ് ഭ്രാന്തി വരുന്നത്. പല സ്ഥലത്തും ഇങ്ങനെ ഉപാധി കൊണ്ടുവരുന്ന ഭ്രാന്തികളെല്ലാം ബോധത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ ഇവിടെയും സ്വച്ഛ സെൻസ് പഠിക്ക, സ്ഫടിക സ്വച്ഛമാണ്, അവിടെ രക്താദി വർണ്ണങ്ങളില്ല. അലക്തകാത്യുപാധി യോഗ, അലക്തകം കളി ഉപാധികളുടെ സാമീപ്യം കൊണ്ട്, യോഗം എന്ന് വെച്ചാൽ അവിടെ സാമീപ്യം. അസ്വച്ഛോ ഭവതി, ഇത് സ്വച്ഛമല്ല എന്നുള്ള ബോധം ഉണ്ടാകുന്നു. ബ്രഹ്മമാത്രത്വാൽ അസ്വച്ഛതാഭിനിവേശ, ആ അസ്വച്ഛതാഭിനിവേശ നിശ്ചയം, ഓ ഇത് രക്തമാണല്ലോ എന്നുള്ള നിശ്ചയം, അത് ബ്രഹ്മമാത്രത്വ ബ്രഹ്മമാണ്. ഇതാണ് ഇവിടെ അദ്വൈതത്തിൽ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഈ ബ്രഹ്മം. ബ്രഹ്മം എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും അതൊരു പുച്ഛമാണ്, എന്തോന്ന് ബ്രഹ്മം എന്ന് പറയും. പക്ഷെ അതും ഒരു ഭ്രമമാണ്. എന്നുവെച്ചാൽ ജീവിതാനുഭവങ്ങളിൽ യാഥാർത്ഥ്യം വളരെ കുറച്ചുകൊണ്ട് ഭ്രമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു, ജീവിതം തന്നെ ഭ്രമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഭ്രമം എന്താണെന്ന് തിരിച്ചറിയുന്നില്ല, അതാണ് ഇവിടുത്തെയും പ്രശ്നം. ഭ്രമം എന്ത് എന്ന് തിരിച്ചറിയാതെ ഭ്രമത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ബ്രഹ്മത്തിന് ഒരു പ്രത്യേകതയുള്ളത് വ്യവഹാര സമർത്ഥമാണ്, എന്നുവെച്ചാൽ വ്യവഹാരത്തിന് അത് ഉതകുന്നതാണ്. ബ്രഹ്മത്തെ ആശ്രയിച്ച് വ്യവഹാരത്തിന് തടസ്സം. അപ്പോൾ പ്രതിക്ഷണം പലതരത്തിലുള്ള ഭ്രമങ്ങളിൽ വിധേയനായി ഗുരുവനവന്റെ വാക്ക്, മനസ്സ്, ശരീര ദ്വാരമുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് സത്യം, എന്താണ് അസത്യം എന്ന് വ്യവഹാരത്തിൽ പോലും നമ്മൾ തിരിച്ചറിയുന്നില്ല, അപൂർവ സ്ഥലങ്ങളിലെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ വ്യവഹാരത്തിന് അത് മതി, ഭ്രമത്തെ ആശ്രയിച്ചാണ് വ്യവഹാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആശ്രയിച്ചിട്ടുണ്ട്. ഒരാളിനെ കാണുന്നു, അവിടെ ഇവിടെ പറയുന്ന അഭിനിവേശം ഉണ്ടാകുന്നു. അയാൾ ശിഷ്ടനാണ് അല്ലെങ്കിൽ ദുഷ്ടനാണ്, അതൊരിക്കലും മറ്റൊരാൾക്ക് അറിയാൻ പറ്റിയ കാര്യമേ അല്ല. ശിഷ്ടത ദുഷ്ടത ഒരിക്കലും അറിയാൻ പറ്റില്ല. എന്തുകൊണ്ട്, എന്തുകൊണ്ടറിയാൻ വയ്യ? ശിഷ്ടനാണോ ദുഷ്ടനാണോ എന്തുകൊണ്ടറിയാൻ വയ്യാത്ത? പ്രത്യക്ഷമല്ല. എന്തുകൊണ്ടല്ല? ആ അത് അന്ധകരണത്തിലാണ്, ജ്യേഷ്ഠതയും ദുഷ്ടതയും ഉള്ളിലാണ്. മറ്റൊരുവന്റെ ഉള്ളിൽ തനിക്കൊരിക്കലും പ്രത്യക്ഷമല്ല, ബാഹ്യമായ ചേഷ്ടകളിലൂടെ അനുമാനിക്കുകയാണ്. ചേഷ്ടകൾക്കനുസരിച്ചാണ് അനുമാനം. ബാഹ്യ ജ്യേഷ്ഠ നല്ലതായിരുന്നാൽ ഉള്ളിലിരിക്കുന്ന ദുഷ്ടത മറഞ്ഞിരിക്കും. ബാഹ്യ ജ്യേഷ്ഠകൾ പ്രതികൂലമായി കഴിഞ്ഞാൽ കൽപ്പിക്കും, അവിടെ ഉണ്ടെന്ന് കൽപ്പിക്കും. അപ്പോൾ ചേഷ്ട എന്ന് പറയുന്നത് അവനവന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. അവനെ അനുകൂലമോ പ്രതികൂലമാക്കാം. എന്നുവെച്ചാൽ ഉള്ളിലിരിക്കുന്ന എന്താണെങ്കിലും ശരി മൂടി വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് മനുഷ്യന്റെ വ്യവഹാരം, വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം സർവത്ര ഭ്രാന്തി ആശ്രയിച്ച പോകുന്നു. എന്നാലും ഭ്രാന്തി നേകുമ്പോൾ ആൾക്കാർക്കൊരു പുച്ഛമാണ്. എന്താ ഭ്രാന്തി? ഇത്തരത്തിലുള്ള ഉപാധി സംബന്ധം കൊണ്ട് സ്വന്തം പ്രകൃതിയിലും തന്റെ ചുറ്റുപാടുമുള്ള പ്രകൃതിയിലും യഥാർത്ഥ ജ്ഞാനം വളരെ കുറച്ചുണ്ടാകാറുണ്ട്. കൂടുതലും യഥാർത്ഥ ജ്ഞാനം, പക്ഷെ വ്യവഹാരം അതനുസരിച്ച് നടക്കുന്നു. ഭ്രമത്തെ പലപ്പോഴും തിരിച്ചറിയാറുമില്ല, തിരിച്ചറിയേണ്ട ആവശ്യം വരാറില്ല. മഴ പെയ്യത്തില്ല എന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങി മഴ പെയ്യും. മഴ പെയ്യില്ല എന്നുള്ള അറിവെന്തായിരുന്നു? ഭ്രമമായിരുന്നു. പക്ഷെ പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കാറില്ല. മഴ നനഞ്ഞു പോകും. തനിക്കുണ്ടായ അറിവ് സത്യമാണോ യഥാർത്ഥമാണോ അയഥാർത്ഥമാണോ എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? സംശയജ്ഞാനം പോലും യഥാർത്ഥത്തിന്റെ ഭാഗത്തിലല്ല വരുന്നത്, അയഥാർത്ഥത്തിന്റെ യഥാർത്ഥത്തിന്റെ ഭാഗത്തിൽ ഏതൊക്കെ വരുന്നു? സംശയം, വിപര്യം, തർക്കം. സംശയം, വിപര്യം, തർക്കം. ഭ്രമം, സംശയം, വിപര്യം, തർക്കം. സംശയ വിപര്യ തർക്കങ്ങളെല്ലാം യഥാർത്ഥത്തിൽ വരുന്നതാണ്. യുക്തി പോലും പലപ്പോഴും അയഥാർത്ഥത്തിലാണ് നിൽക്കുന്നത്. അപ്പോ യഥാർത്ഥമാണോ കൂടുതൽ? അയഥാർത്ഥമാണോ? അയഥാർത്ഥമാണ് എന്നുവെച്ചാൽ ഭ്രാന്തിയാണ്. പക്ഷെ എന്നാലും മനുഷ്യനോട് ഇവിടെ ഭ്രാന്തി ഉണ്ടെന്ന് ഞാൻ പറയുന്നു. ഭ്രാന്തി കാരണം എന്തുകൊണ്ട്? യഥാർത്ഥത്തെ സത്യമായി ധരിക്കുന്നു. അതാണ് അദ്വൈതത്തിന്റെ അടിസ്ഥാനത്തെ. നിങ്ങൾ അസത്യത്തെ സത്യമായി ധരിക്കുന്നു. അത് വ്യവഹാരത്തിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ ആധ്യാത്മികതയിൽ പറയാനുണ്ടോ? തത്വവിഷയത്തിൽ പറയാനുണ്ടോ? സർവവ്യവഹാരങ്ങളിലും അങ്ങനെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സത്യാനുഭവം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ വളരെ കുറച്ചേ ഉള്ളൂ, തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. വ്യവഹാരത്തിൽ ഇത് തിരിച്ചറിയേണ്ട കാര്യമില്ലല്ലോ. ഇത് വ്യവഹാരത്തിൽ ഒന്നും തിരിച്ചറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലെ? വ്യവഹാരത്തിൽ ചില സമയത്ത് അതിന്റെ ആവശ്യം വരും, ചില സമയത്ത് അതിന്റെ ആവശ്യം വരും. കാരണം ആ വ്യവഹാരവും മായാമയമല്ലേ? അതുകൊണ്ട് അസത്യ ബുദ്ധി ആശ്രയിച്ചുള്ള വ്യവഹാരവും അസത്യം തന്നെയാണ്. പക്ഷെ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് അത് തിരിച്ചറിയുന്നതിനുള്ള ബുദ്ധി മനുഷ്യനില്ല. മനുഷ്യൻ പറയുന്നു ഇതൊക്കെ സത്യമാണ് എന്ന് പറയുന്നു. ഓരോ അനുഭവങ്ങളായി എടുത്ത് പരിശോധിച്ച് അറിയാം ഇതിൽ എത്ര അസത്യമുള്ളു. ഇപ്പോൾ മനുഷ്യന്റെ പല പല ധാരണകൾ, അത് തലമുറകൾ നൂറ്റാണ്ടുകൾ സത്യമാണെന്ന് ധരിച്ച് പിന്നീട് അസത്യമാണ് തെളിഞ്ഞു. അസത്യമാണെന്ന് തെളിഞ്ഞു. ഭൂമിയെ സൂര്യൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ചുറ്റിക്കൊണ്ടിരിക്കുന്നു. എത്രയോ കാലം സത്യമെന്ന് മനുഷ്യൻ വിചാരിച്ചത്. അതല്ല ഭൂമിയാണ് കറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇന്നും വിശ്വസിക്കാത്തവരുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. അപ്പൊ അത്തരം ഭ്രാന്തി എന്ന് പറയുന്നത് ജന്മങ്ങൾ കഴിഞ്ഞാലും മാറണമെന്നല്ല, പക്ഷെ അതനുസരിച്ച് വ്യവഹാരങ്ങൾ നടക്കുന്നുണ്ട്. ആ വ്യവഹാരത്തിനും വരെ അതിന്റെ അസത്യത്വം ഈ ഭൂമി സൂര്യനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്ര സത്യം കണ്ടുപിടിച്ചവരാണ് ഈ ജ്യോതിഷവും കണ്ടുപിടിച്ചത്. ജ്യോതിഷം കണ്ടുപിടിച്ചത് ആരാണ്? ആദ്യം കണ്ടുപിടിച്ച് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ. സൂര്യൻ അതിന്റെ അടിസ്ഥാനത്തിൽ ജ്യോതിഷവും കണ്ടുപിടിച്ചു. അപ്പോ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മനസ്സിലായി സൂര്യനാണ്, സൂര്യനല്ല ഭൂമിയാണ് കറങ്ങുന്നത് എന്ന് വിചാരിച്ച് ജ്യോതിഷത്തിന് വല്ല മാറ്റം വന്നു. ജ്യോതിഷം ഇന്ന് പിടിച്ചിരിക്കുന്നുണ്ട്. വിശ്വാസികൾക്ക് അങ്ങനെ പല സമാധാനമുണ്ട്. അതൊരു ഭ്രമമാണ്. അല്ല, വ്യവഹാരത്തിൽ ഹേതുവും ഫലവും ഭ്രമമാണ്. പക്ഷെ ഞാൻ പറയുന്ന ഡിമാൻഡിന്റെ കാര്യമാണ്. ഡിമാൻഡ് ഇന്നും ഉണ്ട്. ഫലം എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം പൊട്ടക്കണ്ണം മാവി എറിഞ്ഞാലും മാങ്ങ വീഴും. ബലമില്ലെന്ന് പറയാൻ പറ്റുമോ? ഫലമില്ലെന്നങ്ങനെ പറയാൻ പറ്റും. ഇവിടെ പറയുന്നത് അത് ഭ്രാന്തിയാണ്. പക്ഷെ ആ ഉപാധിയെക്കുറിച്ചുള്ള ബോധമില്ലെങ്കിൽ ബോധമുള്ളവനത് തിരിച്ചറിയും. അല്ലാതെ കുട്ടികളും മറ്റും പറയും രക്തസ് പഠിക്കുക എന്നുള്ള ബോധം തന്നെ ഉണ്ടാകും. ഉപാധിയെക്കുറിച്ച് അറിയുന്നവർ അത് തിരിച്ചറിയും. ഈ സ്വച്ഛ സെൻസ് പഠിക്കോ, സ്വച്ഛമായിരിക്കുന്ന സ്ഫടികം. അലക്തകാതിപാധിയോഗ, രക്തവാദിപാധികളുടെ യോഗം കൊണ്ട് അസ്വച്ഛോഭൂതി അസ്വച്ഛമാകുന്നു. ബ്രഹ്മം മാത്രത്വ അസ്വച്ഛതാഭിനിവേശം, ബ്രഹ്മം മാത്രമാണ് അസ്വച്ഛതാഭിനിവേശം. ഇത് രക്തം തന്നെ, ഇതെന്നെ ആൾക്കാർ പറയുന്നു. ഇതെന്റെ അനുഭവമാണ്. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റിയ അത് അസംബന്ധമാണ്. ബ്രഹ്മാനുഭവം തന്നെയാണ്. അല്ലാന്നാര് പറയുന്നു അസ്വച്ഛത അഭിനിവേശം. അത് നിശ്ചയാത്മകമായ ബോധം. അനുഭവമാണെന്ന് വിചാരിച്ച് സത്യമാകത്തില്ല. അതും അസ്വച്ഛത അഭിനിവേശം എന്ന് പറയുന്നതും അനുഭവം തന്നെ. പക്ഷെ ഭ്രാന്തിയാണ്. അത് തിരിച്ചറിയുന്ന ഒരു സമയം വരും. അപ്പൊ തിരിച്ചറിയും. കുട്ടി വളർന്നു വലുതായി എന്താണ് സ്ഫടികം, എന്താണ് അലക്തകം എന്നെല്ലാം തിരിച്ചറിയുമ്പോൾ അവന് ബോധം വരും. ഇതുവരെ ഉണ്ടായിരുന്നത് ഭ്രാന്തിയാണ്. അതുവരെ അഭിനിവേശം തന്നെയാണ്. അനുഭവമാണ് എന്റെ. അതുകൊണ്ട് സത്യം എന്ന് പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. ഇത് ഇവിടെ ദൃഷ്ടാന്തത്തില് രണ്ടിനും ഒരു സത്യത്വമുണ്ട്. സ്ഫടിക സത്യമാണെങ്കിൽ അതുപോലെ ഒരു സത്യത്വം. ഉപാധീനാം ച അവിദ്യ പ്രത്യുപസ്ഥാപിതത്വം. പക്ഷെ ഉപാധികളെന്ന് പറയുമ്പോൾ അവിദ്യ കൽപ്പിതമാണ്. ഇവിടെ പറയുന്ന ഉപാധി എങ്ങനെയാണ് ഈശ്വരൻ സഗുണനായത്? ആ ഉപാധികളെല്ലാം അവിദ്യ കൽപ്പിതമാണ്. ഈശ്വരന്റെ തന്നെ മായയാണ് എന്ന് സ്വീകരിക്കുന്നു. അതുകൊണ്ടാണ് ഈശ്വര സഗുണനായത്. മായാമയനായിട്ടാണ് സഗുണനായത്. പരമാർത്ഥത്തിലല്ല. ഇവിടെ ഈ ഭ്രാന്തി എന്നെല്ലാം ഇവിടെ പറയുമ്പോൾ ദൃഷ്ടാന്തത്തിലെ കാര്യമാണ് പറഞ്ഞത്. ദൃഷ്ടാന്തത്തെ വ്യവഹാരമായിട്ടും എടുക്കാം. പക്ഷെ തത്വത്തിൽ വരുമ്പോ അത് തത്വബോധത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. തത്വബോധം ഒഴികെയുള്ള സർവാനുഭവങ്ങളും ഭ്രാന്തി തന്നെയാണ്. വ്യവഹാരത്തിൽ കുറെ ഭ്രാന്തിയും കുറെ യഥാർത്ഥ ജ്ഞാനമുണ്ട്, രണ്ടുമുണ്ട്. വ്യവഹാരത്തിൽ രജുവിനെ രജ്ജുവായി അറിഞ്ഞാൽ അത് സത്യം, രജുവിനെ സർപ്പമായി അറിഞ്ഞാൽ അത് ഭ്രാന്തി. അതുപോലെ വ്യവഹാര ജ്ഞാനമെന്ന് പറയുന്നത് രണ്ടും എപ്പോഴും കൂടിക്കലർന്നാണ്, സത്യവും മിഥ്യയും. പലപ്പോഴും തിരിച്ചറിയുന്നു, പലപ്പോഴും തിരിച്ചറിയുന്നില്ല. തത്വത്തിൽ അങ്ങനെയല്ല. തത്വബോധത്തെ സംബന്ധിച്ച് പരമാർത്ഥ ജ്ഞാനം ഒഴികെ ബാക്കിയുള്ള എല്ലാം ഭ്രാന്തിയാണ്. അത് ഈശ്വരൻ സഗുണനാണ് എന്നുള്ള ആ ബോധം, അങ്ങനെ ബോധമുണ്ടാകാം, അനുഭവം ഉണ്ടാകാം, പക്ഷെ അത് പരമാർത്ഥമല്ല, അതുകൊണ്ട് ഭ്രാന്തി. ശ്രുതിയിൽ നിന്ന് തന്നെ ബോധമുണ്ടാകാം, ഈശ്വര സഗുണനാണ്, ഉണ്ടായിക്കോട്ടെ, പക്ഷെ അത് പരമാർത്ഥികമായി ശരിയല്ല. അതാണ് ഇവിടെ പറയുന്നത്. കാരണം തത്വം ഒഴികെ ബാക്കിയുള്ളതെല്ലാം തന്നെ കൽപ്പിതമാണ്, തത്വത്തിൽ കൽപ്പിതമാണ്. തത്വത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭ്രാന്തിയാണത്. അതുകൊണ്ട് പറയുന്നു വ്യാവഹാരികമായിട്ടുള്ള ഉപാധികളും തത്വത്തിലെ ഭ്രാന്തിയാണ്. അതിനെ ഭ്രാന്തിയായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർഗുണമേ ഉള്ളൂ സത്യമായിട്ട്, യുക്തി അനുസരിച്ച്. ഉപാധിനഞ്ച വിദ്യാപ്രത്യുപാസ്ഥാപിതത്വ അതശ്ച അന്യതരലിംഗ പരിഗ്രഹേവി സമസ്ത വിശേഷരഹിതം നിർവികൽപകമേവ ബ്രഹ്മപ്രതിപത്തവ്യം തദ്വിപരീതം. അതുകൊണ്ട് ഈ രണ്ട് തരത്തിലുള്ള വാക്യങ്ങളും ഉണ്ടെങ്കിലും, എന്നുവെച്ചാൽ രണ്ട് തരത്തിലുള്ള വാക്യങ്ങളും ശ്രമിക്കാമെങ്കിലും, നിർവികൽപകമായ ബ്രഹ്മം, ബ്രഹ്മത്തിന്റെ വിശേഷണമാണ് നിർവികൽപകം എന്നുവെച്ചാൽ വിശേഷരഹിതമായ ബ്രഹ്മം, അതാണ് ബ്രഹ്മത്തെ അങ്ങനെയാണ് ഗ്രഹിക്കേണ്ടത്, മറിച്ച് സഗുണമായിട്ടല്ല. സമീ ഉപാധികളുടെ അവിദ്യാപ്രസ്തുപസ്ഥാപിതത്വം ശ്രുതിയിൽ എവിടെയെങ്കിലും പരാമർശിക്കുന്നുണ്ടോ? ശ്രുതി മന്ത്രങ്ങളിലൂടെ പരാമർശിക്കുന്നുണ്ടോ ഉപാധികളുടെ അവിദ്യ? അതല്ലേ ഇതുവരെ പറഞ്ഞത്. ശ്രുതി മന്ത്രമുണ്ട്, ശ്രുതി പോരാ, പിന്നെ എന്ത് വേണം? യുക്തി വേണോ? ബുദ്ധി വേണം. വീണ്ടും വീണ്ടും പിന്നെ ശ്രുതി, ശ്രുതി. അതല്ല, അപ്പൊ ഇവര് ബുദ്ധിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രുതി. അല്ല, ദ്വൈതികൾക്ക് ഇത് അവിദ്യ അല്ല, അത് സത്യമാണ് ഉപാധികൾ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവര്. ബുദ്ധി കുറഞ്ഞതുകൊണ്ട്, നല്ല ബുദ്ധി വേണം. ബുദ്ധി കുറഞ്ഞാൽ പലതും പറയും. എങ്ങനെ? അതുണ്ട്, അതെല്ലാം ഉണ്ട്. അതെല്ലാം വിചാരം ചെയ്ത് മനസ്സിലാക്കണമെന്നാണ് ഭാഷകാരം പറയുന്നത്. ബുദ്ധി ഉപയോഗിച്ച് വേണം കാര്യങ്ങൾ തീരുമാനിക്കേണ്ട. അതിനെക്കുറിച്ച് ഇത് കുറച്ച് നീണ്ട ഒരു അധികരണമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്, തുടങ്ങിയതേ ഉള്ളൂ. മറ്റ് സഗുണബ്രഹ്മവാദികൾക്കല്ല, ഇത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യമാണ്. കാരണം ഭാഷകാരം നിശിതമായി വിമർശിക്കുന്നുണ്ട് ബുദ്ധിയില്ലാത്തവർ. അങ്ങനെ അതിനുശേഷം മധ്വാചാര്യരും രാമാനുജാചാര്യരും എല്ലാം നിഷേധിച്ചത്, അവരും നിഷേധിച്ചത്. ആരെയാ മനസ്സിൽ ഉദ്ദേശിച്ചു കൊണ്ടാ പറയുന്നു? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആണോ? അതെനിക്കറിയില്ല. ഇവിടെ ഇങ്ങനെയാ പറയുന്നത്, അതിനെ നിഷേധിക്കുന്നു, ദ്വൈതികൾ അംഗീകരിക്കത്തില്ല, ശക്തമായി നിഷേധിക്കും. മറ്റുള്ളവരുടെ കാര്യം നമുക്ക് വിടാം. കാരണം എന്തെന്ന് വെച്ചാൽ ബുദ്ധിയില്ലാത്തവരുടെ കാര്യം ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിക്കാത്തവരുടെ കാര്യം. അതുകൊണ്ട് പറയുന്നു അത് സന്നിധര പരിഗ്രഹേറ്റി. രണ്ടും സ്വീകരിക്കേണ്ടി വരുമ്പോഴും എന്ന് വെച്ചാൽ രണ്ട് ശ്രുതിയുണ്ട്, ശ്രുതിയെ ശ്രവിക്കുമ്പോഴും സമസ്ത വിശേഷരഹിതം നിർവികൽപകമേവ ബ്രഹ്മ പ്രതിപത്തി. നിർവികൽപകമായ ബ്രഹ്മത്തെ തന്നെ ഗ്രഹിക്കണം. എന്നാ തത് വിപരീതം, വിപരീതമായിട്ട് പറയുന്നത് വെച്ചാൽ ഭാഷകാരൻ അങ്ങനെ ഒരു യുക്തി വിചാരത്തിലേക്ക് പോകുമ്പോൾ യാതൊരു ദൈവവും ദാക്ഷിണ്യം കാണിക്കില്ല. കർശനമായിട്ടെന്ന് പറയുന്നത് എന്റെ അഭിപ്രായം. ഇനി കേൾക്കുന്നവന് നോവുമോ എന്നൊന്നും ചിന്തിക്കത്തില്ല. അതുകൊണ്ടാണ് ഇത് യുക്തി ഉപയോഗിച്ച് പ്രതിവാദത്തിനവരും തർക്കികന്മാരാണ്. അവരോട് പറഞ്ഞ് നിങ്ങൾ കൊമ്പും ബാലമില്ലാത്ത കാളകളാണ് എന്ന് പറഞ്ഞ ആളാണ് ഭാഷകാരൻ. അവിടെ യാതൊരു സൗജന്യവും കാണിക്കത്തില്ല, യുക്തി വിചാരത്തിൽ വരുന്നു. ബ്രഹ്മപ്രതി ന തത് വിപരീതം സർവത്ര ഹി ബ്രഹ്മസ്വരൂപ പ്രതിപാദന വരേഷു വക്കീഷു അശബ്ദം അസ്പരശം അരൂപമവ്യയം ഇത്യവുമാദിഷു അപാസ്ത സമസ്ത വിശേഷമേവ ബ്രഹ്മോപദേശ്യത്തെ. പറയുന്നു നിങ്ങൾ സഗുണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതിനു പിന്നെ എന്ത് അർത്ഥം പറയും? അശബ്ദം അസ്പരശം അരൂപം അമ്യോ എന്ന് പറഞ്ഞില്ലേ? സർവകർമ്മ സർവകാമ സർവഗന്ധ സർവരസ എന്ന് പറഞ്ഞു. അപ്പോ ഇതിനെന്ത് സമാനം പറയും? അപ്പോ സഗുണത്തെ എവിടെ നിർദ്ദേശിച്ചോ അത് കൽപ്പിതമായി സ്വീകരിച്ചേ മതിയാവും. കാരണം നിർഗുണവാക്യങ്ങൾ ഉള്ളതുകൊണ്ട്, ഇല്ലെങ്കിൽ ശരി. കാരണം അതിന് വിരോധമായി വരുന്നു. അതിന് വിരോധമായി വരുന്നത് അത് തിരസ്കരിച്ചേ മതിയാവും. രജ്ജുവിലെ സർപ്പത്തെ നിഷേധിച്ചേ മതിയാവും. കാരണം അത് കൽപ്പനയാണ്. നിഷേധിക്കുമ്പോൾ അതിൻ്റെ ആധാരത്തെ അംഗീകരിച്ചേ മതിയോ? കൽപ്പന നടന്ന സ്ഥലത്തെ അംഗീകരിച്ചേ മതിയോ? അതുപോലെ തന്നെ ഇവിടെ നിർഗുണത്തെ അംഗീകരിച്ചേ മതിയാവും. കാരണം സഗുണ കൽപ്പനയ്ക്ക് ഒരിടം വേണം. അപ്പോൾ സഗുണ കൽപ്പനകളെ നിഷേധിക്കുന്നു. അങ്ങനെ ഉണ്ട്, പക്ഷേ സത്യമല്ല. അതാണ് നിഷേധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഗുണേശ്വരൻ ഇല്ലെന്നല്ല, ഇനി ഭാഷകാരൻ തന്നെ ഈ തത്വജ്ഞാനം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് കർമ്മയോഗം ഭക്തിയോഗം അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ സഗുണേശ്വരൻ അംഗീകരിക്കുന്നുണ്ട്. ഈശ്വരാർപ്പണമായി നിങ്ങൾ കർമ്മം ചെയ്യുക, ഭഗവത് ഭക്തി എന്നെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഭക്തന്മാർ സങ്കടപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. തത്വം പറയുമ്പോൾ സഗുണേശ്വരനെ നിഷേധിക്കുന്നു. അപ്പോൾ അവിടെ എല്ലാം കൽപ്പിതനായ ഈശ്വരനാണ് എല്ലാം ഭക്തി എല്ലാം ചെയ്യുന്നത്, പരമാർത്ഥ ഈശ്വരൻ. ഈ കൽപ്പിതമായ ഈശ്വരൻ എന്താ ഭക്തി? തന്നെക്കാളും ഭേദമാണ്. അതുകൊണ്ട് അതാവശ്യമാണ്. സർവത്ര ഹി ബ്രഹ്മസ്വരൂപ പ്രതിപാദന പരേഷു വാക്യേഷു ബ്രഹ്മപ്രതിപാദന സ്വരൂപരമായ വാക്കുകൾ അശബ്ദം അസ്പർശം അരൂപം അമ്പ്യയം ഇത്യവുമാദേശം ഇത്തരം സ്ഥലങ്ങളില് അപാസ്ത സമസ്ത വിശേഷമേ ബ്രഹ്മോപദേശിച്ചേ. അപാസ്ത നിരസ്തമായ സർവവിശേഷവും നിരസ്തമായ ബ്രഹ്മത്തെയാണ് ഉപദേശിക്കുന്നത്. അതുകൊണ്ടതാണ് പരമാർത്ഥം. സവിശേഷ ഭാവങ്ങളെല്ലാം കൽപ്പിതമാണ്.